ഭാവേ അകർത്തരിജകാരകസഞ്ജായം ഖഞ്ജ ഭാവകർണയോ രഞ്ജേർ നരഭൂസ്യ രാഗ അനയോഹക്കും രജ്യത്യസ്മിൻ രംഗ എവിടെയാണോ ആൾക്കാരെ രസിക്കുന്ന സ്ഥലം, സന്തോഷിക്കുന്ന സ്ഥലം, രജ്യതി അസ്മിൻ രംഗ, നാടകത്തിൻ്റെയും മറ്റു രംഗസ്ഥാനം, എന്തുകൊണ്ട് ഇവിടെ എന്താണ് ഖഞ്ജ ഭാവകർണയോ ഭാവാർത്ഥത്തിലും കർണാർത്ഥത്തിലുമേ ഖഞ്ജ് പരമരിക്കുമ്പോൾ രഞ്ജിധാതുവിൻ്റെ നകാരം ലോപിക്കും. ഇവിടെ രഞ്ജിധാതു പരത്തിൽ ഖഞ്ഞുണ്ട്, നകാരം ലോപിക്കില്ല. കാരണം ഭാവാർത്ഥമല്ല കർണാർത്ഥം, ഇവിടെ അധികരണാർത്ഥമാണ്. ഇന്നത്തെ സ്റ്റേജ് പഴയകാലത്ത് നാടകവും മറ്റും നടത്തിയിരുന്ന സ്ഥലം. ശ്രീയുടെ രംഗം, രംഗസ്ഥാനം, ശ്രീ വിലസുന്ന സ്ഥാനം, അർത്ഥത്തിൽ തന്നെ രംഗം, ആൾക്കാരെയൊക്കെ രഞ്ജിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന സ്ഥലം. അവിടെ അങ്ങനെ പറയാൻ കാരണം വിഷ്ണു അവിടെ ഇല്ലേ, അപ്പൊ ശ്രീയും കാണും. അതുകൊണ്ട് എങ്ങനെ ആ സ്ഥലത്തെ പറയുന്നു, പ്രാസ്യതൈരി പ്രാസ, പ്രപൂർവത്തിലുള്ള അസുക്ഷേപണ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് എന്തു വന്നു ഖഞ്ഞ് പ്രാസ. പ്രാസ്യത്തെ ആയുധമാണ്, ഇവിടെ കർണാർത്ഥത്തിൽ വന്നു അകർത്തരിജകാരകേ സജ്ഞായം. കാശികയിലും മറ്റും കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളാണ്, അതാതുപോലെ സിദ്ധാന്തമായി കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഉദാഹരണങ്ങൾ മിക്കവാറും എല്ലാം അങ്ങനെയാണ്. ക്ഷേപിക്കേറിയുക, അങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ പറയുമല്ലോ, പ്രാസം പരിഖ എന്നൊക്കെ പറഞ്ഞ് ആയുധങ്ങളെ വർണ്ണിക്കുമ്പം പറയും. അസപ്ഞായം ഇത് പ്രായികം അല്ല, സപ്ഞായം, സപ്ഞായം എന്ന് പറഞ്ഞ് പ്രായികം എന്ന് പറഞ്ഞാൽ നിത്യമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സജ്ഞയിലല്ലാത്തടത്തും പ്രയോഗിക്കുക. കോ ഭവത ലാഭോലബ്ധ ദുലഭഷ് ലാഭേ, ലഭിൽ നിന്ന് എന്തു വന്നു ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തോരും ഉപതാവൃത്തി വന്നു ലാഭ. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ഖഞ്ഞു വന്നിരിക്കുകയാണ് ലാഭ. സപ്ഞയല്ല ലാഭം എന്ന് വെച്ചാൽ നേട്ടം എന്നുള്ള അർത്ഥത്തിൽ ലാഭോലബ്ധ സപ്ഞയല്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ് സപ്ഞ എന്ന് പറയുന്നത് നിത്യമല്ല, സപ്ഞ അല്ലാത്തടത്തും വരാം. ലാഭം എന്ന് പറയുന്ന ഒരു സപ്ഞയല്ല, നേട്ടം ഭാവാർത്ഥത്തിൽ വന്നതാണ്. ഭാവാർത്ഥത്തിൽ വന്നാലും സപ്ഞയാവാം, പക്ഷെ ഇവിടെ സപ്ഞയല്ല. ഇതോത്തരം ഭാവേ അകർത്തരി കാരകേ ഇതി കൃത്യലോടോ ബഹുളം ഇതി യാവത് ദ്വയം അനുവർത്തതേ. അത് പറയുന്ന ഇനി ഇവിടം മുതലങ്ങോട്ട് ഭാവി ആകർത്തിരിച്ച കാരകയും പല പ്രത്യയങ്ങളും ലഭിക്കുന്നുണ്ട്. കഞ്ഞി മാത്രമല്ല, കൃത്യയിലൂടെ ബഹളം നേരത്തെ വന്ന സൂത്രമാണ്, അതുവരെ ഇതിൻ്റെ അനുവൃത്തിയുണ്ട്. ഭാവി അകർത്തിരിച്ച കാരകയും പിന്നെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. അടുത്ത അച്ചു വിരിക്കുന്നുണ്ട്. കുറേയധികം സൂത്രങ്ങൾ വരുന്നുണ്ട്. സിദ്ധാന്തവാദി വരുന്നതാണെങ്കിൽ അടുത്ത് നിവാസച്ചിതി ശരീര ഉപസമാധാനേഷു ആദേശക്ക ഏഷച്ചിനോ ദീർഘന്യസ്യാത്. എല്ലാം സിദ്ധാന്തോതിയുള്ളതാണ്, എല്ലാം സിദ്ധാന്തോതിയുള്ളതാണ്. നിവാസചിതി ശരീര ഉപസമാധാനേഷു ആദേശക്ക ഈ അർത്ഥങ്ങളിലാണ് നിവാസം, വാസസ്ഥാനം, ചിതി. ചിതി എന്ന് പറയുന്നത് അഗ്നിചയനം, ഉപസമാധാനം കൂട്ടിവെക്കുക, ശരീരം ശരീരം. ഈ അർത്ഥങ്ങളിൽ ചിഞ്ഞ ചായനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കഞ്ഞു വരുന്നു. ആദിക്ക് കകാരവും വരുന്നു. യേശു ചിനോദയർ കഞ്ഞസ്യാദ് ആദേശ കകാര. അതിന് നിവാസം, ചിതി, ഉപസമാധാനം, ശരീരം, അത് സ്പഷ്ടമായതുകൊണ്ട് ഉപസമാധാനത്തിൻ്റെ അർത്ഥം പറയുന്നു. ഉപസമാധാന രാജീകരണം, നെല്ലും മറ്റും കൂട്ടിവെക്കുന്നതിനാണ് ഉപസമാധാനം എന്ന് പറയുന്നത്. തച്ചാത്വർത്ഥ, അത് ധാതുവിൻ്റെ അർത്ഥം. ചിഞ്ഞി ചയനെ, ചയനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ശേഖരിക്കുക. അന്യേ പ്രത്യർത്ഥസ്യ കാരകസ്യ ഉപാധിഭൂതാഹ. ബാക്കി പറഞ്ഞിരിക്കുന്ന ഈ ചിഞ്ഞ് ധാതുവിനെ നേരിട്ട് തന്നെ രാശീകരണം എന്നൊരു അർത്ഥമാണ്. ബാക്കി പറഞ്ഞിരിക്കുന്ന നിവാസം അതൊന്നും ചിഞ്ഞ ധാതുവിൻ്റെ അർത്ഥമല്ല. പക്ഷെ ഇവിടെ പ്രത്യ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷണമായിരിക്കും, ബാക്കിയുള്ള അർത്ഥങ്ങളല്ല. അന്യേ പ്രത്യർത്ഥസ്യ കാരകസ്യ, ഇവിടെ വരുന്നതെല്ലാം കാരകാർത്ഥത്തിലാണ്. അതിൻ്റെ ഉപാധി എന്ന് വെച്ചാൽ വിശേഷണം. ഈ സൂത്രം ഇവിടെയെല്ലാം ചിഞ്ഞ് ചി ഇകാരാന്ത ധാതുവാണ്. അതുകൊണ്ട് ഇവിടെ ഏ രച്ചെന്ന് ഇനി പറയാൻ പോകുന്ന ഒരു സൂത്രം വരാം, അതിൻ്റെ അപവാദമാണ് ഇത്. ഏ രച്ചിൻ്റെ ഉണ്ടുണ്ട്. നിവാസം, വാസസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. കാശി നിക്കായ, കാശി എന്ന് പറയുന്ന വാസസ്ഥാനമാണ്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. നിവസന്തി അസ്മിൻ, ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്ന ആ സ്ഥലം. കാശി നിക്കായ എന്ന് പറഞ്ഞാൽ കാശി എന്ന് പറയുന്ന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം. അത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംജ്ഞയാണ്. അത് മഞ്ചിമ നികായം സുത്ത പിടകങ്ങൾ, പിടകങ്ങളിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ട്, നികായങ്ങളുണ്ട്, മഞ്ചിമ നികായം അവരുടെ അത് കുറെ ഇതാണ്, ഉപദേശങ്ങളാണ്, ഉപദേശങ്ങളെ സംഗ്രഹിച്ചിരിക്കുന്ന. നിശ്ചീയതേ മോക്ഷോ അത്ര, അതാണ് മോക്ഷത്തിന് വേണ്ടി ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ആണ് നികായം. നീ പുറത്തുള്ള ചിഞ്ഞ് ധാതുവിൽ നിന്നും തോന്നു നിവാസ ചിതി ശരീര ഉപസമാധാന സ്വാദേശിച്ച കപ്രകാരം കപ്രത്തെ മുന്ന് കപ്രത്തെ ശേഷിക്കുന്ന എന്താണ്? ആ നീ അല്ല ആദേശക്ക ഖഞ്ഞു വന്നു, ആദിയിലക്കാവുന്നു, ഖഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു? നീ ചീ ഖഞ്ഞിലാവുന്നു, അച്ചുകഞ്ഞണതി വൃദ്ധി വന്നു, ചായ ആദേശക്കഹ എന്ന് പറഞ്ഞുകൊണ്ട് ചകാരത്തിന് കകാരം നിക്കായ ഖഞ്ഞു വന്നുകൊണ്ട് വൃദ്ധി വരുന്നു. വിശേഷിച്ച് വരുന്ന എന്താണ്? അതിന്റെ തുടക്കത്തിൽ ആദിയിൽ കാവുന്നു, ചീക്ക് കാവുന്നു. ഇവിടെ ചച്ചോഹോ ഹുഗണ്യതോ പ്രകാരം കുത്തും വരില്ല. എന്തുകൊണ്ടാണ്? എന്താണ് ഖഞ്ഞ്? പരത്തിൽ വേണം, ഇവിടെ പരത്തിലില്ല. ചീ ഇകാരത്തിന് പരത്തിലാണ്. ഖിത്ത് ഖിത്ത് പരത്തിൽ വേണം, ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇവിടെ ചായയുടെ പരത്തിലല്ല ഖഞ്ഞികാരം ഇരിക്കുന്നു. കാശി നികാഹ ചിത്തവും, ചിത്തി എന്ന് പറയുന്നത് അഗ്നി ചയനം. അഗ്നി ചയനമെന്ന് പറയുന്നതിന് അഗ്നിക്ക് തീയെന്നു അർത്ഥമുണ്ട്, ഇഷ്ടിക എന്നു അർത്ഥമുണ്ട്. വേദത്തിൽ ഇഷ്ടികൾ ഗരുഡന്റെയും മറ്റും ആകൃതിയിൽ അടുക്കി വയ്ക്കുന്നതിന് അഗ്നി ചയനമെന്ന് പറയും. വേദി ഉണ്ടാക്കുന്നതിന് അഗ്നി ചയനമെന്ന് പറയും. പിന്നെ അവിടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിനും അഗ്നി ചയനമെന്ന് പറയും. അപ്പോൾ ഇത് രണ്ടർത്ഥത്തിലും വരാം. ചിതോ ആകായം പറയുന്നു, ആ ചിയത്തെ കർമ്മണി വരാം. എവിടെയാണോ, എന്താണോ ചയനം ചെയ്യപ്പെടുന്നത് അങ്ങനെ വരാം. അധികരണത്തിൽ വരാമെന്ന് രണ്ടു അഭിപ്രായമുണ്ട്, രണ്ടർത്ഥത്തിലും വരാം. ആ ചീയത്തെ ചയനം ചെയ്യപ്പെടുന്നു ഇവിടെ. അപ്പോ കുണ്ടുമാകാം അഗ്നിയുമാകാം. ആങ്പൂർവത്തുള്ള ചിഞ്ഞു ധാതുവിൽ നിന്ന് കഞ്ഞു വന്നു, വൃത്തി വന്നു, ആ ഛായ ആദേശത്തഹ കകാരമെന്ന് ആകായം എന്ന് പറയുന്നു. ആകായം അഗ്നിം ചിന്നയിത്ത എന്ന് പറയുന്നു. ആകായം എന്ന് പറയുന്ന അഗ്നിയെ ഖഞ്ഞ് അന്തം പുല്ലിംഗമാണ്. ആകായം അഗ്നിം, ആകായം അഗ്നിയുടെ വിശേഷണമാണ്. ആകായം എന്ന് പറയുന്ന അഗ്നിയെ ചയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുണ്ടം അഗ്നി ഇഷ്ടിക നിരത്തി കുണ്ടം തയ്യാറാക്കുക എന്നുമാകാം, അഗ്നിയെ ജ്വലിപ്പിക്കുക എന്നുമാകാം. ഉപസർഗം ഇത് എവിടെയാണെന്നുള്ള ആർക്കും പിടിയില്ല, വ്യാഖ്യാനങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഒരു ശ്രുതിയാണെന്ന്. പക്ഷേ ഇത് ഏത് ശ്രുതി എന്ന് ചോദിച്ചാൽ, പക്ഷെ മുമ്പ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നതായിരിക്കും, നഷ്ടപ്പെട്ടു പോയതായിരിക്കും. ഈ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ചിതിയിൽ വേറെ ഉദാഹരണമൊന്നും പറയുന്നുമില്ല. അത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഇവിടെ കാശി ആയതുകൊണ്ട് എന്താണ് മോക്ഷത്തിന് വേണ്ടി താമസിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചു. ഏത് സ്ഥലത്തിനും പറയാം. ഈ കാശി നികായം എന്ന് പറയുന്നത് പ്രസിദ്ധമായ സ്ഥലമല്ലേ? അപ്പൊ കാശി എന്ന് പറഞ്ഞതുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടെ അത് ചേർത്തു. ഞാൻ നികായം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തിനും ചേർക്കാം, നിവാസസ്ഥാനമെന്നേ ഉള്ളൂ. എങ്ങനെ? അത് മോക്ഷത്തെ അവിടെ സംഭരിക്കുന്നു. ഇവിടെ വരുമ്പോൾ മോക്ഷത്തെ സംഭവിക്കുന്നു, ബാക്കിയുള്ളിടത്താണെങ്കിൽ ധനധാന്യങ്ങളെല്ലാം ആർജിക്കുന്നു താമസിച്ചുകൊണ്ട്. അതിനാണോ പ്രയാസം? അതെന്താ ഇതിപ്പോ നികായം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് പറയുന്നത് കാശി ആയതുകൊണ്ടല്ലേ? വരികയാണെങ്കിൽ അത് പറയൂ. പഴയകാലത്ത് ആൾക്കാർ താമസിക്കുന്നതിന് വേണ്ടി ഗോവിനെ സംരക്ഷിക്കാം, കൃഷിക്ക്, അതും പറയാം. നിശ്ചയത അത്ര ഗോ ധന്യാധികം പറയുന്നതിന് പ്രയാസം. ശരീരം ചിയത അസ്മിൻ അത്യാധികം കായഹ ചിഞ്ഞി ചയനെ ഖഞ്ഞു ഒന്നും. ഏതിലാണോ അസ്ഥ്യാദികളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്, വച്ചിരിക്കുന്ന സ്ഥലം, അധികരണാർത്ഥത്തിൽ അസ്ഥി, രക്തം, മാംസം ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമല്ലേ ശരീരം. അപ്പം നീ ചിയത അസ്മിൻ എന്ന് വിഗ്രഹിച്ചു. ചി ഖഞ്ഞു ഒന്നും, വൃദ്ധി എല്ലായിടത്തും ഒരുപോലെ തന്നെ. ആദ്യയിൽ എന്തോ ഒന്നു കാവുന്നു. കായ പിന്നെ വരുന്ന ഉപസമാധാനം നിവാസ ചെയ്തി ശരീര ഉപസമാധാനേഷു ആദേശക്ക. ഉപസമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാശീകരണം. അതാണ് ഇവിടെ പറയുന്നത് സമൂഹം. സമൂഹേ ഗോമയ നികായ, ഗോമയ ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുന്നു. നികായം അവിടെ നോക്കാം. നികായം എന്നാണ് ശബ്ദം. നേരത്തെ വന്നതുപോലെ കാശി നികായം എന്ന് തന്നെ ശബ്ദം. എന്നുവെച്ചാൽ അത് പല അർത്ഥത്തിൽ പലയിടത്തും ഉപയോഗിക്കാം. ഇപ്പൊ കായ ശബ്ദത്തിന്റെ പുറത്ത് നീ ചേർത്ത് കഴിഞ്ഞാൽ നികായ ശരീരത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല. ഗോമയ കൂട്ടി വച്ചിരിക്കുന്നു. നീ പുറത്തുള്ള ചിഞ്ഞിൽ നിന്ന് ഖഞ്ഞു വന്നു, വൃദ്ധി വന്നു, ആദിയിൽ വന്നു നികായ ഗോമയം കൂട്ടി വച്ചിരിക്കുന്നു. അത് തീ കത്തിക്കുന്നതിന് വേണ്ടി ചാണക ഉണക്കി ഇങ്ങനെ കൂട്ടി വയ്ക്കും. പല സ്ഥലത്തും അത് സ്ഥിരം കാഴ്ചയാണ്. യേശുക്കും ചയഹ, അവിടെ ചിഞ്ഞു ധാതുവിൽ നിന്നും ഖഞ്ഞു വരുന്നെങ്കിൽ ഇത്രയും അർത്ഥത്തിലായിരിക്കണം. അല്ലെങ്കിൽ എന്തോരം നേരത്തെ പറഞ്ഞ സൂത്രം വരും. ഏതാണ്? ഏതർത്ഥത്തിലായിരിക്കും വരുന്നത്? ഭാവേ അകർത്തരിജകാരകെ ഭാവാർത്ഥത്തിൽ പറഞ്ഞാൽ ചയനം ചെയ്യാം. എല്ലാ ധാതുക്കളിൽ നിന്നും ഭാവാർത്ഥത്തിൽ ഖഞ്ഞും വരാം. പൊതുവെ വരുന്നത് ലുട്ട് പ്രത്യമാണ്, അതാണ് വിഗ്രഹിക്കുമ്പോൾ ലുട്ടിൽ വിഗ്രഹിക്കുന്നു. ചയനം ചെയ്യാം, ചിഞ്ഞി ചയന ലുട്ട് വരുന്നു. ഇനി വരും സൂത്രം ലുട്ടിച്ച കർമ്മണ്യ അധികരണയിച്ച ലുട്ടിച്ച അടുത്തു വരും. ലുട്ടിന് വേണ്ടി പ്രത്യേകമാണ് ഈ സൂത്രം ഉണ്ടാക്കിയതാണ്. കൃത്യ ലുട്ടോ ബഹുളം. അപ്പൊ ലുട്ട് ഏതിനും വരാം, ഭാവയിലും വരാം. അതുകൊണ്ടാണ് ദർശനം, ശ്രവണം, മനനം, കരണം എല്ലാം ലുട്ട് ആണ്. സർവത്ര ലുട്ട് പ്രത്യമാണ്, ധാരാളം ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഭാവാർത്ഥത്തിൽ വിഗ്രഹിക്കുന്നതിന് ചയനം ചയഹ എന്ന് വിഗ്രഹിക്കും. ലുട്ടിനി വരും ലുട്ടിച്ച. സഹക്കായി വ്യക്തവേ ആദരത്യുക്തർ യങ് ലുക്യാദേരേവ യഥാസ്യാദി ഗോമയാനാം നീ കേ ചയഹ. ഇവിടെ നിവാസ ചിതി ശരീര ഉപസമാധാനേഷു ചക്ക എന്ന് പറഞ്ഞാൽ മതി സൂത്രം. എന്തിനു ആദേശക്ക എന്ന് പറഞ്ഞു എന്നാണ്. കാരണം ഇവിടെ ക വരുന്ന ഏതിനാണ്? ക ഏതിനാ വരുന്നു? ചാക്കി. പിന്നെ ആദി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രാലഭ പുത്രനാമ ആദി എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? ച. ആദി എന്ന് പറയുന്നതിന് പകരം ച എന്ന് പറയാവുന്നിരിക്കെ ഇവിടെ എന്ന് പറഞ്ഞു ആദി നവന്തിനെന്നാണ്. ചക്കൈതി വക്തവ്യ സൂത്രത്തിൽ ആദേശക്കഹ എന്നുള്ളത് മാറ്റിയിട്ട് ചക്ക എന്ന് പറയാമെന്നിരിക്കെ ആദേരിത്യുക്തി ആദി നന്ദിന് പറഞ്ഞു യങ് ലുക്കി ആദേരേവ യഥാസ്യ. യങ് ലുക്കി ആദേരേവ യഥാസ്യ. യങ് ലുക്ക് വന്നു കഴിഞ്ഞാൽ ആദി വരണം. അത് ആദി വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യങ് ലുക്ക് വന്നാൽ രണ്ട് ച വരും, അതിൽ ആദ്യത്തെ ചായ്ക്ക് കാവരാകും. ഉദാഹരണത്തിൽ മനസ്സിലാക്കും. യഥാസ്യാദി ഗോമയാനാം നീ ചേ നീ കേ ചായ ചിഞ്ഞി ചയനെ ധാതു നിന്ന് യങ് വരുന്നു. സൂത്രം ഏതാണ്? ധാതോ കർമ്മണ സമാന അല്ല, ധാതോ രേഖാച്ചോ ഹലാദേഹ ക്രിയാസ്വീകാരേ യങ് കേട്ടിട്ടുണ്ട്. ധാതോ രേഖാച്ചോ ഹലാദേഹ ക്രിയാസ്വീകാരേ യങ് വരും. ചിഞ്ഞിൽ നിന്ന് യങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലുക്ക് വരും? യങ് ലുക്കില്ല. സൂത്രം ഏതാണ്? യങ്ങോ ചിച്ച ലിത്വം വരുന്ന സൂത്രം ഏതാണ്? സന്യങ്ങോഹോ. ഇവിടെ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചിട്ട് ലിത്വം വന്നു കഴിഞ്ഞാൽ ചീ ചീ അഭ്യാസത്തിലേത് വരുന്നു സൂത്രം ഗുണോ യങ് ലുക്കോഹോ ചേ ചി ചേച്ചി ചേച്ചിയല്ല ചേച്ചി. ഇവിടെ എന്താണ് ആദേശക്കഹ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്നിടത്ത് എന്ത് വരുന്നു? ആദിയിലെ ചകാരത്തിന് കാ വന്നു, കേച്ചി എന്നായി. കേച്ചി കേച്ചി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ധാതു. കേച്ചി നീ പുറത്തു വന്നപ്പോ എന്തായി? നീ കേച്ചി. ദാസഞ്ഞുള്ളതുകൊണ്ട് കൃത്പ്രത്യം വരാം. പരത്തിൽ ഏത് പ്രത്യം വരും? ഏത് വരുന്നു? ഖഞ്ഞു വരുന്നു. അച്ഛനോട് ആയ ആദേശം വന്നപ്പോ എന്തായി? നിക്കേ ചായ എന്താ അർത്ഥം? പുനഃ പുനാ രാശീകരണം ഇത്യർത്ഥ. പുനാ എന്ന് ദീർഘം എങ്ങനെ വന്നു? രോരി. പുനഃപുനാരാശീകരണം, വീണ്ടും വീണ്ടും കൂട്ടി വയ്ക്കുന്നു. രാശീകരണം ഒരർത്ഥമുണ്ടല്ലോ. നിവാസ ചിരി ശരീര ഉപസമാധാനം. അപ്പോൾ ഇവിടെ ആദി എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ചകാരത്തിന് കാവുന്നു. അത് പറഞ്ഞില്ല. ചക്ക എന്ന് പറഞ്ഞാൽ എന്തുവരും? രണ്ടിനും വരാം. സങ്കേച അനൗത്തരാധരിയെ. സംഘം എന്നുള്ള അർത്ഥത്തിൽ ചിഞ്ഞിൽ നിന്ന് എന്ത് വരുന്നു? ഖഞ്ഞ് വരുന്നു. ചേർഖഞ്ഞ് മുമ്പിലത്തെ പോലെ തന്നെ ആദേശക്ക ഭിക്ഷു നിക്കായ. ഭിക്ഷു നിക്കായ സമൂഹം എന്നുള്ള അർത്ഥത്തിൽ ഭിക്ഷുണ നിക്കായ ഭിക്ഷു നിക്കായ. ഇവിടെ എന്താണ്? സംഘാർത്ഥമാണ്. നീ പൂർവത്തിലുള്ള ചിഞ്ഞിൽ നിന്ന് ഖഞ്ഞു വന്നു, വൃദ്ധി വന്നു, ആദേശക്കഹ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? കാവുന്നു നിക്കായ എന്ന് പറഞ്ഞു. പ്രാണിനാ സമൂഹ സംഘ. സംഘം അത് കൂട്ടിവെക്കുക, അത് രാശീകരണം. ഇവിടെ പറയുന്ന എന്താണ്? ഗോമയമാണ് അവിടെ കൂട്ടിവെച്ചത്. ഇവിടെ കൂട്ടിവെച്ച ആരെയാണ്? അതാണ് പറഞ്ഞ പ്രാണിനാൽ സമൂഹം, സംഘത്തിന്റെ പ്രത്യേകത. അതായത് ഗോമയത്തെ കൂട്ടിവെച്ച സംഘം എന്ന് പറയില്ല. എന്തുകൊണ്ട്? പ്രാണിയല്ല. പ്രാണികളെ കൂട്ടിവെച്ചാൽ എന്തുവരും? അതാണ് സംഘം. അതാണ് സൂത്രത്തിലെ സംഘശബ്ദത്തിന്റെ അർത്ഥമാണ് കൊടുത്തത്. പ്രാണിനാം സമൂഹം അല്ല, അവരെ കൂട്ടിവെക്കുന്നതല്ല. മനസ്സിലായോ? തമിഴ്നാട്ടിൽ സംഘം വളരെ പ്രസിദ്ധമല്ലേ. എല്ലാത്തിനും അവിടെ സംഘമുണ്ട്. അത് തന്നെ സംഘകാലം എന്ന് പറഞ്ഞൊരു കാലം വരെ ഉണ്ടോ? അപ്പോൾ പ്രാണികളുടെ സമൂഹമാണ്. അതാണ് നമ്മൾ പറഞ്ഞ രാശീകരണവും ഇതുമായിട്ട് വ്യത്യാസം. പ്രാണിനാ സമൂഹ സംഘ. പിന്നെ അവിടെ ഒന്നുകൂടെ പറഞ്ഞു എന്താണ്? അനൗത്തരാധരിയെ. അനൗത്തരാധരിയേക്കും സൂകര നിശ്ചയ. സൂകര നിശ്ചയം എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നില്ല? പിന്നെന്ത് വന്നു? ഏത് പ്രത്യം വന്നു? ഏരച്ച് മാത്രമല്ല, പിന്നെന്ത് വന്നില്ല? കാവുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് അടുത്ത് പറയുന്നു. സ്തന്യപാനാദോ ഉത്തരാധര ഭാവേന ശേരത്തെ. പന്നിക്കുട്ടികള് അതിൻ്റെ അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമല്ലോ, തിരിഞ്ഞും മറിഞ്ഞൊക്കെ എല്ലാം കൂടെ ഉരുണ്ട് വരണ്ടൊക്കെ കിടക്കും. അതിനാണ് ഈ പറയുന്ന സൂകര നിശ്ചയ. എന്നുവെച്ചാൽ ഉത്തരാധര ഭാവത്തിലല്ല, ക്രമത്തിലല്ല കിടക്കുന്നു. അനൗത്തരാധര്യത്തിലാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? നേരത്തെ പറഞ്ഞ രീതിയിൽ ഉത്തരാധര ഭാവത്തിലാണെങ്കിൽ എന്ത് വരുന്നു? നിശ്ചയം വരുന്നു. അപ്പൊ പന്നിക്കുട്ടികൾ എങ്ങനെ കിടക്കുന്നു? അതാണ് ഉത്തരാധര ഭാവം. ഭിക്ഷുക്കൾ എങ്ങനെ കൂടിയിരിക്കുന്നു? അതാണ് അനൗത്തരാധര്യം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഭിക്ഷുക്കളുടെ ഡിസിപ്ലിനിലിരിക്കും. പന്നിയൊക്കെ അതുപോലെ ഉണ്ടാ, ഡിസിപ്ലിനുണ്ടാകും. അതുകൊണ്ട് അതെന്തായി? ഉത്തരാധര ഭാവത്തില് ഇങ്ങനെ. ആ അത് തന്നെ. എന്നാ ഉത്തരാധര ഭാവം, ഉത്തരാധര ഭാവത്തിൽ അല്ലാത്ത അനൗത്തരാധര ഭാവം. പന്നിക്കുട്ടികൾ എങ്ങനെ കിടക്കുന്നു എന്ന് മനസ്സിലായ? എങ്ങനെ കിടക്കും? അതാണ് ഉത്തരാധരം. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അനൗത്തരാധര ഭാവത്തിലെ ഉത്തരാധര ഭാവം ഇല്ലെങ്കിൽ എന്ത് വരത്തുള്ളൂ? കഞ്ഞി വരത്തുള്ളൂ. ഉത്തരാധര ഭാവം ഉണ്ടെങ്കിൽ പന്നിക്കുട്ടി. ഉത്തരാധര ഭാവം ഉണ്ടെങ്കിൽ പന്നിക്കുട്ടി. ആ ഉത്തരാധര ഭാവം എന്നും അത് തന്നെ, ഒരു ഡിസിപ്ലിനിലാണ് കിടക്കുക. അനൗത്തരാധര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക. ഭിക്ഷുക്കളിരിക്കുമ്പം മേണും തിരിഞ്ഞും മാറിയും തിരിഞ്ഞുമൊക്കെയാണ് ഇരിക്കുന്നത്, അല്ലല്ലോ. മേണും തിരിഞ്ഞും കിടക്കുകയാണ്, അല്ല. പന്നിക്കുട്ടികൾ എന്താണോ കിടക്കുന്നത് അതാണ്. കാരണം അനൗത്തരാധര്യെ എന്ന് പറയുന്നു. അനൗത്തരാധര്യത്തിൽ മാത്രമേ കഞ്ഞി വരത്തുള്ളൂ. എന്നുവെച്ചാൽ ഉത്തരാധര ഭാവം പാടില്ല. എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അവിടെ ഉത്തരാധര ഭാവം ഇല്ല. അതാണ് ഭിക്ഷുക്കൾ. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അവിടെ ഉത്തരാധര ഭാവം ഉണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് മേളിലും മറ്റൊന്ന് താഴെയായിട്ട് കിടക്കും. പന്നിക്കുട്ടിയല്ലേ, അതിനങ്ങനെ ഇതൊന്നുമില്ല. ഒന്നിൻ്റെ മേളിൽ വേറൊന്ന് കയറി കിടക്കും, അതിൻ്റെ മേളിൽ വേറൊന്ന് കിടക്കും. പട്ടിക്കുട്ടി പന്നിക്കുട്ടിയൊക്കെ പാല് കുടിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ കിടക്കുന്നു? അതാ കൂടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ എന്ത് വന്നു? സൂകര നിശ്ചയാന്നടുത്ത് എന്ത് വന്നു? എന്താ വന്നത്? കഞ്ഞി വന്നു കഴിഞ്ഞാൽ കാ വരും, വൃദ്ധിയും വരും. സംഖ്യയ്ക്കും രണ്ടായാലും സംഘം വേണം. പന്നിക്കുട്ടികളാണെങ്കിലും കുറേ എണ്ണം ഉണ്ട്, ഡിസിപ്ലിൻ ഇല്ലെന്നേ ഉള്ളൂ. ഭിക്ഷുക്കളാണെങ്കിലും കുറേ പേരുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. രണ്ടിടത്തും പ്രാണികളുമുണ്ട്, രണ്ടും പ്രാണികളാണ്. ഭിക്ഷുക്കളും പ്രാണികളാണ്, പന്നിക്കുട്ടികളും പ്രാണികളാണ്. ജ്ഞാനകർമ്മ സമുച്ചയം. ഇവിടെ എന്താണ് ജ്ഞാനകർമ്മത്തിൻ്റെ സമുച്ചയം എന്ന് വെച്ചാൽ സമൂഹം, രാശീകരണം. സമുച്ചയം എന്ന് വെച്ചാൽ രാശീകരണമാണ്, ഉപസമാധാനാർത്ഥമാണ്, കൂട്ടിച്ചേർക്കുക. പക്ഷേ ഈ പറയുന്ന പ്രാണികളല്ല, പ്രാണികളുടെ സംഘമല്ല കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എന്ത് തോന്നി? സമുച്ചയം. സമുച്ചയം സാധാരണ ഉപയോഗിക്കുന്നതാണ്. രണ്ടെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുക, രണ്ട് കൂടുതൽ കൂട്ടിച്ചേർക്കുക, അതിനൊക്കെ സമുച്ചയം എന്ന് പറയും. പ്രാണികളുടെ സംഘമല്ല. ബാക്കിയൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ എല്ലാം നോക്കണം. അടുത്ത ലോകസിദ്ധാന്തി വരുന്ന ഏരച്ഛയഹ ജയഹ ചിഞ്ഞ് ചയനേ ജി ജയേ. ഇവിടെയും വരുന്ന അർത്ഥത്തിലായിരിക്കും ഭാവേ അകർത്തരിജകാരകേ സ്വപ്നായ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചീൽ നിന്നിവിടെ എന്തോന്നു? അച്ച് വന്നു. കാരണം മുമ്പ് പറഞ്ഞ അർത്ഥങ്ങളൊന്നുമില്ല. ഏത്? ശരീര സ്ഥിതി നിവാസ സ്ഥിതി ശരീര ഉപസമാധാനമൊന്നുമില്ല. ചയനം എന്നുള്ള അർത്ഥം ഭാവാർത്ഥത്തിൽ വരാൻ ചയഹ ജയഹ. ഇതും അച്ച് അച്ച് പ്രത്യവും പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് പുല്ലിംഗത്തിൽ കൊടുത്തിരിക്കുന്നത്. ഘാപ്രത്യം അച്ഛൻ രണ്ട് പുല്ലിംഗത്തിലാണ്. ഖഞ്ഞട് അടുത്ത് വരും. പുംസി സഞ്ജായ ഖഹപ്രായണ അടുത്ത് വരും. അതും അച്ഛൻ പുല്ലിംഗമാണ്. ഉപസൃഗേ ഘോ കീ വരും. കീ അത് പുല്ലിംഗമാണ്. പിന്നെ ഭാവേ ഖഞ്ഞ് ഇതെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണ്. ൊട്ടു വന്നു കഴിഞ്ഞാൽ എന്തിനും വരാം. ആണോ? ഭയാദീന ഉപസംഖ്യാനം നംസകെ ആദി നിവൃത്തിയർത്ഥം. അതായത് ഇനിയൊരു സൂത്രം നംസകേ ഭാവേ ക്ത, ഭാവാർത്ഥത്തിൽ ക്തപ്രത്യം വരാം നംസകത്തിൽ. ഭാവാർത്ഥത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചു വരണം. അച്ചു വന്നാൽ പുല്ലിംഗം, മറ്റത് നംസകം വരെ രൂപത്തിന് മാറ്റം വരും. ഭീതം അപ്പോ താന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലാ വരുന്നത്? ഏതർത്ഥത്തില്? തയോരേവ കൃത്യക്ത ഖലർത്ഥ ഭാവകർമ്മത്തിൽ വരും. ഇവിടെ ഭാവത്തിൽ വരുന്നു. ഇനി നംസക ഭാവയുക്ത വരുമ്പം ഭാവത്തിൽ വരുന്ന നംസകമായിട്ടും പ്രത്യേകം പറയുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാർത്തികാരം പറഞ്ഞു ഭയാധീന ഉപസംഖ്യാനം, ചില ഭയ തുടങ്ങിയ ശബ്ദങ്ങളോട് ഉപസംഖ്യാനം ചെയ്യണം. നംസക താതി നിവൃത്തിയർത്ഥം ഭയം. ഇവിടെ ഇവിടെയും വരുന്ന ഭയം എന്ന് പറയുന്നത് അച്ചല്ല, അച്ഛ തന്നെ. പക്ഷെ ഇവിടെ നംസകത്തിൽ വരും ഭയം. സാറിന് അച്ഛ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പുല്ലിംഗം വരും. താ വന്നു കഴിഞ്ഞാലും നംസമാണ്, നംസക ഭവയുക്ത. പക്ഷെ ഇവിടെ കേവലം അച്ഛാണ് വിധിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏരച്ച് ഇനി ഭീ ഭയേ ഈകാരാന്തമാണ്, അച്ഛ വന്നാണ്. അപ്പൊ നംസകത്തിൽ ഭാവത്തിൽ താ വരാൻ പാടില്ല, എന്നാൽ ഇവിടെ നംസകത്തിൽ അച്ചു വരണം, ഭയമൊന്നും വരും. ഇപ്പൊ രണ്ട് പ്രയോജനമാണ്, നംസകത്തിൽ താതിയെ നിവർത്തിക്കുന്നു, നംസകത്തിൽ അച്ചു വരുന്നു, അതുകൊണ്ട് ഭയം എന്ന് വരുന്നു. ഭീതമൊന്നും പ്രയോഗിക്കാം, അതിവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ പറഞ്ഞല്ലോ ആ ഭാവത്തിൽ വന്നാ വേണ്ട. അകർത്തിരിച്ച കാരകെ സപ്ഞായമാണ്, ഭാവം വന്നാൽ സപ്ഞയുടെ ആവശ്യമുണ്ട്, വേണമെന്നല്ല. ഭാവേ അകർത്തിച്ചിരു കാരകെ സപ്ഞ, അതിൽ തന്നെ സപ്ഞ വേണമെന്ന് നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞല്ലോ കോ ലാഭ ലബ്ധ, ഭാവത്തിൽ വന്ന് സപ്ഞയില്ല. ഇവിടെ ജയഹ എന്ന് പറയുമ്പോ സപ്ഞയല്ല എന്ന് പറയാൻ പറ്റും, പറയാം. ഭാവത്തിലാണെങ്കിൽ അല്ലാതെയും വരാം. ജയഹ ജയം തത്തോ ജയം ഉദീരയേത്, അവിടെ സ്വപ്ന അങ്ങനെ വരും. സാധാരണ ജയഹ സ്വപ്നായിട്ടല്ലേ? അല്ല, അവിടെ ചെല്ലത്ത് ആ പറഞ്ഞത് തത്തോ ജയം ഉദീരയേത് ജയ തി അനേന ജയഹ മഹാഭാരതം, അതുകൊണ്ട് ജയിക്കുന്നു, ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, മുക്തി വരെ ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഗീത അതിനകത്തല്ലേ? അതുകൊണ്ട് ജയ എന്ന് പറഞ്ഞാൽ മഹാഭാരതം, അവിടെ എന്ത് സ്വപ്നയാണ്. പക്ഷെ എല്ലായിടത്തും അങ്ങനെയാണോ പറയാൻ പറ്റില്ലല്ലോ. സ്വപ്നയായിട്ട് ഉപയോഗിക്കുക, അല്ലാതെ ഉപയോഗിക്കുക. ലാഭ സ്വപ്ന അല്ലാതെ ഉപയോഗിച്ചില്ല, അതൊക്കെ പ്രയോഗം അനുസരിച്ച്. എവിടെയെങ്കിലും സ്വപ്ന അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ എടുക്കാം? ജയായ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്, ജയത്തിന് വേണ്ടി. വിജയി, ജയത്തിൽ പറയാൻ പറ്റില്ല. ഭയാധീന, വൃഷസേചന എന്ന് പറയുന്ന ധാതുവിൽ നിന്നും അച്ചു വന്നു. വർഷം, അത് എന്താണ്? മഴ, വർഷണം, വർഷം, വർഷണം എന്നുള്ള അർത്ഥത്തിൽ. ലുട്ടു വന്നു കഴിഞ്ഞാൽ വർഷണം, അച്ചു വന്നു കഴിഞ്ഞാൽ വർഷം. വർഷം എന്ന് പറയുമ്പോൾ സംജ്ഞയാണ്. എന്തുകൊണ്ട്? ഭയാദി വന്നതുകൊണ്ട് നമസമായി. താ വന്നില്ല. എന്താണ് സിദ്ധാന്തോദിയാണോ? സിദ്ധാന്തോദിയുടെ പേജ് വരുന്നത് ഇതിനകത്താണെങ്കിൽ ഏ രച്ച് വരുന്നത് 324. ഞാൻ സിദ്ധാന്തോദി എന്ന് പറയുമെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന സിദ്ധാന്തോദിയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം മാറ്റേണ്ട കാര്യമില്ല. അതിൽ വരുന്ന സൂത്രമെന്നാ പറയുന്നു. അതിങ്ങനെ സൂത്രങ്ങൾ നോക്കുമ്പോൾ അതിൽ വരുന്ന സൂത്രം പ്രത്യേകം എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. സിദ്ധാന്തകുമുദിക്ക് ഇങ്ങനെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഇത് സിദ്ധാന്തകുമുദിയിൽ നിന്നാണ് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടോ? അങ്ങനെ പറയാതെ എഴുതാമോ? അല്ല, കാരണം ആ ഉദാഹരണങ്ങളെല്ലാം മിക്കവാറും അതേ ഉദാഹരണം തന്നെയാണ്. അതായത് ഈ ഉദാഹരണങ്ങളെല്ലാം ഭാഷ്യം, കാശിക സിദ്ധാന്തകുമുദി, ലോകസിദ്ധാന്തകുമുദി എല്ലാത്തിലും ഉദാഹരണം ഒന്ന് തന്നെ. കടപ്പാട് രേഖപ്പെടുത്തൊന്നും വേണ്ടല്ലേ? അതിന്റെ ആവശ്യമില്ല, എല്ലാവരും ഒരു ഉദാഹരണമാണ് പറയുന്നത്. കാശിയിലെ ഉദാഹരണങ്ങൾ തന്നെ മിക്കവാറും എല്ലാം സിദ്ധാന്തം കൂടി വരും. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഭൈമീകാരൻ വേറെ സാഹിത്യങ്ങളിൽ നിന്നുള്ള ഉദാഹരണം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട് പ്രയോഗങ്ങൾ. അതിലെല്ലാം സൈറ്റേഷൻ ഉണ്ട്, റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും റെഫറൻസ് കൊടുത്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇത് പ്രാചീനമായ ഇത് പലതും റെഫറൻസ് കൊടുക്കാൻ പറ്റത്തുമില്ല. ഇത് എവിടെയെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ആകായം അഗ്നിയും ജുന്നി, ഇത് ആർക്കും അറിയത്തില്ല എവിടെയാണ്. സിദ്ധാന്തമുതിയിലുണ്ടെന്ന് പറയാമല്ലോ. സിദ്ധാന്തമുതി, കാശിക എല്ലാം ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എല്ലാ വ്യാഖ്യാതാക്കളും അതിനെ പരാമർശിക്കുന്നുണ്ട്, മറ്റ് വ്യാഖ്യാതാക്കൾ. പക്ഷെ ആർക്കും അറിയില്ല എവിടെയാണെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനെ റെഫറൻസ് കൊടുക്കും. ഒരുപാട് പ്രയോഗങ്ങൾ പ്രചാരലുപ്തമായി, പിന്നീട് ആരും പ്രയോഗിക്കാതെയായി. അല്ല, പ്ലേജറിസം എന്ന് പറയുന്നത് ഇത് പറയുന്നുണ്ടല്ലോ തുടക്കത്തിൽ തന്നെ. എന്താണ് സിദ്ധാന്തോദിയുടെ സംഗ്രഹമാണ് സിദ്ധാന്തോദി, തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമുണ്ട്. പ്രക്രിയാക്രമം അനുസരിച്ച് എഴുതിയ സിദ്ധാന്തോദിയുടെ സംഗ്രഹമാണ് സിദ്ധാന്തം. അല്ലെ, പേര് തന്നെ ഉണ്ടല്ലോ. അല്ലല്ല, സിദ്ധാന്തകോമുദി പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ലഘു സിദ്ധാന്തമോ? പിന്നെ ഇനി പറയേണ്ട കാര്യമില്ല. സിദ്ധാന്തമോദിയുടെ ലഘുവാണ് ഭൈമി. അതി ഉള്ളത് എഴുതുന്നു, അതിലുള്ളത് അതി എഴുതുന്നു, അതിലുള്ള കാര്യങ്ങൾ എഴുതുന്നു എന്നല്ലേ ഉള്ളൂ. സ്വന്തമായി കൂടുതൽ ചേർക്കുന്നതിനുള്ള റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലേജറിസം എന്ന് പറയാൻ പറ്റില്ല. അത് ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്നു. കോപ്പി അടിച്ചു വെച്ചിട്ട് പറയും ഇത് എൻ്റെ ഗവേഷണം പ്രബന്ധമാണെന്ന് പറയും. അത് വേറെ. ഹിന്ദിയിൽ അതുപോലെ വൈമി പോലെയുള്ള നല്ല വ്യാഖ്യാതാക്കളുണ്ട് പലതിനും. തർക്കത്തിലായാലും ശരി, ഇതുപോലെ പരിശ്രമിച്ച് വയ്ക്കാൻ എഴുതുന്നവരുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരാളെ പോലും കാണിക്കാൻ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരാളെ കാണിച്ചാലാണ്. ഇതുപോലെ നമ്മുടെ സംശയങ്ങളെല്ലാം തീർത്ത് വ്യാഖ്യാനം എഴുതുന്നവരാണ്. ആ പാരമേശ്വരി, അമരകോശത്തിന്റെ പാരമേശ്വരി ശരിയാണ്. വ്യാകരണത്തിന് അങ്ങനെ ആരെങ്കിലും പരമേശ്വരി ശരിയാണ്. അതുപോലെ വ്യാഖ്യാനമുണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങൾക്കുണ്ട്. ആയുർവേദം വിശദമായ വ്യാഖ്യാനങ്ങൾ പലരും എഴുതി. പിന്നെ നാരായണീയത്തിനുണ്ട് വിശദമായ വ്യാഖ്യാനം. അങ്ങനെയൊക്കെ ഉണ്ട്. ഭാഗവതത്തിനുണ്ട്, മുഴുവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഏതാണ് പണ്ഡിറ്റ് ഗോപാലനാഥന്റെ? മലയാളത്തിലുണ്ട് ശ്രീധരവാര്യ ജസ്റ്റിസ്. അത് ഒരുപാട് പരിശ്രമിച്ച എഴുതിയാണ്. പക്ഷെ എഴുതിയെടുത്തോളം ഒരുപാട് പരിശ്രമിച്ച എഴുതിയാണ്. അത് തുടക്കം ഒന്നോ രണ്ടോ കോപ്പി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, മൊത്തം ഇല്ല. അല്ല, അത് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചല്ലോ. എവിടെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഉണ്ടത് എത്ര കോപ്പി ഉണ്ടെന്ന് അറിയത്തില്ല. ഒന്നോ കടലാസൊക്കെ രണ്ടു മൂന്ന്. ഓ ഉണ്ട്.